കൃതികളില് അതെങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുള്ള ഒരു സീരിയസ് ബുദ്ധിയൊന്നും ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കും, ഇല്ലെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കും, സൗകര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കും. ആ ഒരു നിലപാടാണ്. ഇത് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ നിങ്ങളിതൊക്കെ ചെയ്യുന്നത്? അത് ആത്മാർത്ഥമായിട്ടാണ്. ഗുരുവിന്റെ കൃതികൾ ഏറ്റവും കൂടുതൽ ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത് സമുദ്രം, ജലം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. പാമ്പും കയറും എണ്ണം വരുന്നുണ്ട്, അതൊക്കെ വളരെ കുറവാണ്. കൂടുതലും വന്നിരിക്കുന്ന ജലമാണ്, കാരണം അത് ഉദാഹരണം കൊടുക്കാൻ കാരണം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ പറയുന്ന ആത്മീയ തത്വവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ താല്പര്യപൂർവ്വം നിങ്ങൾ ക്ലാസ് ചെയ്തിരിക്കുകയും ഇത് പഠിക്കുകയും ചെയ്യുന്നതെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കിടക്കുകയും വായി നോക്കി കിടക്കുകയൊക്കെ ചെയ്യണമെങ്കിലേ പറയുന്ന എന്റെയും താല്പര്യം കുറയും. ഞാനിതൊരു വഴിപാട് പോലെ നടത്തിയിട്ട് ഞാൻ പോകും, ഇത് അങ്ങനെ ആയിപ്പോകും. ഇത് കേൾക്കുന്നവർക്ക് താല്പര്യത്തോടുകൂടി ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ താല്പര്യത്തോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, മറിച്ചാണെങ്കിൽ അത് എന്റെയും താല്പര്യം സ്വാഭാവികമായിട്ടും ഇല്ലാതെയാവും. കേൾക്കാൻ ആൾക്കാർ താല്പര്യത്തോടെ ഇല്ലെങ്കിൽ പറയാനും താല്പര്യം ഉണ്ടാകത്തില്ല. പിന്നെ ഞാനിതൊരു ചടങ്ങായി അവസാനിപ്പിക്കും. താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ഇതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് വേറെയും പണിയുണ്ട്, അത് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ആലോചിക്കുന്നു, ഇല്ലെങ്കിൽ ഇവിടുത്തെ സ്വാമിയോടത്ത് പറയണത് കൂട്ടാൻ പറയുന്നു. ഇതിന് താല്പര്യമുള്ളവരൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കിടക്കണം, വേറെ പരിപാടിയാണെങ്കിൽ പ്രസ്ഥാനവും കൂട്ടിക്കളയണം. വെറുതെ എന്തിനാ എന്നാ ഇത്രയും ദൂരെ 100-150 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചു കൂടെ വന്ന് എന്റെ സമയം എന്തിനാ കളയുന്നത്? എനിക്കിവിടെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാൽ ഞാൻ വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ തോന്നി പിടിയൂടെ നടക്കണമെങ്കിൽ നിങ്ങളിവിടുത്തെ രാഷ്ട്രീയത്തിലോ എന്തിനെങ്കിലും ഇടപെട്ടിരിക്കും. എനിക്കിത് നിർബന്ധമുള്ള കാര്യമൊന്നും, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടായാലും ഇവിടെ വന്നിരിക്കേണ്ട. എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാണ്, ഇവിടെയെങ്കിലും കറങ്ങിയിടക്ക്. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള പരിപാടികളാണ് ഞാനത് നിർത്തും, ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. അത് പറഞ്ഞിരിക്കുകയാണ്. അത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ മുഖാന്തരമാണ്, ഇവിടെ പഠിക്കാൻ ആളില്ല, താല്പര്യമുള്ളവരില്ല, ഞാൻ നിർത്തുന്നു എന്ന് പറയും. വേറെ കാരണമൊന്നുമില്ല എനിക്ക് നിർത്തിപ്പോകുന്നു. കാര്യം പറഞ്ഞാൽ പിറ്റേന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല, വായും വിളിച്ചിരിക്കും. ഇങ്ങനെ ഇത് മുമ്പോട്ട് പോകത്തില്ല. ഞാൻ കൊണ്ടുവന്നില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ച് ഓടി ഇരുത്തി പഠിപ്പിക്കും. നിങ്ങൾക്ക് നിങ്ങളെ താളത്തിനനുസരിച്ചോളം ഒന്നവരെ കിട്ടും, ആരെങ്കിലും വിളിച്ചിരുത്തി. എനിക്കിതിന് സൗകര്യമില്ല, അതിപ്പോഴേ പറഞ്ഞിരിക്കുന്നു. കൂടുതൽ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്, ഞാനും ഇതിന് നിൽക്കത്തില്ല. ഞാൻ ഏത് നിമിഷവും ഇത് നിർത്തിയിട്ട് പോകും, ഇവിടെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇവിടെ ആളില്ല ഇതൊന്നും കേൾക്കാനും പഠിക്കാൻ. നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വാമിയെടുത്തോ ദമ്പരാനന്ദ സ്വാമിയെടുത്തോ പറ ഇവിടെ വന്നിരുന്ന് പഠിപ്പിക്കാം. അവർക്ക് പഠിപ്പിക്കിട്ട് അവർക്ക് കേട്ടോ നിങ്ങളെ ആവശ്യം. എനിക്ക് നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കാനൊന്നുമില്ല. അവരോട് പറയണം, ഇങ്ങനെ പേരിന് ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കൊണ്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ ഇത് ഞാൻ ലാസ്റ്റ് പറയുകയാണ്, ഇങ്ങനെ പോയാൽ ഞാനിവിടെ ഈ പണിക്ക് വരത്തില്ല, എനിക്കെന്റെ ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഉദാഹരണം ഗുരു കൊടുത്തിരിക്കുന്നത് എന്താണ് ആഴിയും സമുദ്രം ജലം ഇതിന്റെയൊക്കെ കാര്യങ്ങളാണ്. അപ്പൊ അത് കാരണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താണ് മനസ്സിലാക്കാൻ സൗകര്യമുണ്ട്, എളുപ്പം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും, തത്വത്തെ മനസ്സിലാക്കാൻ പറ്റും. അത് ചിലടത്ത് ഉപമയായിട്ട് ചിലടത്ത് രൂപകമായിട്ട് എല്ലാം പറയും. ഇതേ ഉദാഹരണം തന്നെയാണ് ദൈവദേശകത്തിലും പറഞ്ഞിരിക്കുന്നത്, ആഴയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം, നീയും എന്നുള്ളിലാകണമെന്ന് ചിലർ ചൊല്ലും, ചിലർ നീയും എന്ന് ഉള്ളിലാകണം. രണ്ടിലും വലിയ പെശകൊന്നുമില്ല, രണ്ട് രീതിയിലും അർത്ഥം കിട്ടും. രണ്ടു തരത്തിലും അത് വായിക്കാം, വായിക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. നീയും എന്ന് എന്നായി കഴിഞ്ഞാൽ ഉള്ളിലാകണം പ്രത്യേകം, നീയും എന്നുള്ളിലാകണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. നീയും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തത്വം, എം പറഞ്ഞ തത്വം എന്നുള്ളിലാകണം, എന്റെ മനസ്സിൽ ഉദിക്കണം, എന്റെ ഉള്ളിൽ ഈ തത്വം വരണമെന്നാണ്. അല്ലെങ്കിൽ നീയും എന്നും ഈ പറഞ്ഞ രീതിയിൽ ഇപ്രകാരം ഉള്ളിലാകണം, മനസ്സിലാക്കണം, എന്റെ ഉള്ളിൽ ഈ തത്വം ഇരിക്കണം എന്നാണ്. അതുപോലെ ഒന്ന് ശരി ഒന്ന് തെറ്റാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വാദിക്കും, അതിനൊന്നും കാര്യമില്ല, രണ്ടായാലും ശരിയാവും. ഒരു വാദത്തിന് നടത്തുന്നത് ഭാഷയുടെ പ്രശ്നമാണ്, ഭാഷ മനസ്സിലാക്കുന്നതിന്റെ ആൾക്കാരുടെ പ്രശ്നം. ഇവിടെ പറയുന്നത് എന്താണ്, ആഴയും തിരയും കാറ്റും ആഴവും, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇതിനെ ഓരോന്നിനെയും തുടർന്ന് വരുന്നതിനോട് യോജിപ്പിക്കുന്നതിന് ഞങ്ങളും മായയും നിൻമഹിമയും നീയും. ഇപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് ആഴിയാണ്, പിന്നീട് ഞങ്ങളും അതിനെ ഒരുമിച്ച് പോലെ എന്ന് പറയുന്നു. അപ്പോ ആ പോലെ എന്ന് പറയുന്ന ഓരോന്നിനോടും ചേർക്കേണ്ടതാണ്, ആഴി പോലെ, തിര പോലെ, കാറ്റ് പോലെ, ആഴം പോലെ, ഓരോന്നിനോടും ചേർക്കേണ്ടതാണ്. ഉപമ അങ്ങനെയാണ് ചെയ്യുന്നത്, ചന്ദ്രനെ പോലെ നിന്മുഖം. ഇവിടെ എല്ലാത്തും കൂടെ ഒരുമിച്ച് പറഞ്ഞിട്ട് പോലെ അവസാനം ചേർത്ത് അതിനെ അന്വയിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കാരണം പിന്നീട് പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ, മായ, നിൻമഹിമ, നാലെണ്ണം ഏതേതിനോട് അന്വയിക്കുക എന്നുള്ളതാണ്. ക്രമം അനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യമായി അതിനോട് ഞങ്ങൾ അന്വയിക്കണം, തിര അതിനോട് മായ അന്വയിക്കണം, കാറ്റ് മഹിമ, ആഴം നീ, ഇങ്ങനെയാണ് അന്വയിക്കേണ്ടത് ക്രമമനുസരിച്ച്. ക്രമമനുസരിച്ച് അന്വയിക്കാവൂ എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്, അത് ഭാഷാപരമായ അറിവില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ക്രമമനുസരിച്ച് അന്വയിക്കണമെന്നില്ല, അതായത് അതിന്റെ നിയമം ഇതാണ്, അന്വയിക്കുമ്പോൾ ക്രമമനുസരിച്ച് അന്വയിക്കുമ്പോൾ അർത്ഥത്തിന് എന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ അർത്ഥം അനുസരിച്ച് അന്വയിക്കണമെന്നാണ് നിയമം. ഇതാണ് ഭാഷയുടെ നിയമം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ പഠിച്ച എന്താണോ ആഴി, അവിടെ എന്താ പറഞ്ഞത്, ആഴി എന്ന് പറയുന്ന ആത്മാവാണ്. ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഒരു പറയുന്നിടത്തെല്ലാം ആഴിയെ ആത്മാവായിട്ടാ പറയുന്നത്, അതേ ചേരത്തുള്ളൂ, ആഴിയും ആത്മാവുമായിട്ട് ചേരത്തുള്ളൂ. പക്ഷെ അവിടെ പറഞ്ഞ ഉപമയല്ല ഇവിടെ പറയുന്നത്, ഉപമകൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ ആഴി ഇവിടെയുണ്ട്, അവിടെയുണ്ട്, നീയും ഉണ്ട്, ആത്മാവും ഉണ്ട്. അപ്പോ അർത്ഥമനുസരിച്ച് അന്വയിക്കണം, ശബ്ദമനുസരിച്ചല്ല അന്വയിക്കേണ്ടത്. ശബ്ദമനുസരിച്ച് അന്വയിച്ചു കഴിഞ്ഞാൽ ഇതില് അർത്ഥത്തിന് പിശവ്. അങ്ങനെ അന്വയിക്കാവുന്ന നിയമമുണ്ട്, നിയമമനുസരിച്ചാണ്. അപ്പൊ യഥാസംഖ്യമല്ലേ അന്വയിക്കാവൂ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. അങ്ങനെയല്ല നിയമം. യഥാസംഖ്യം അന്വയിക്കുമ്പോൾ അർത്ഥത്തിന് ദോഷം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അർത്ഥമനുസരിച്ചാണ് അന്വയിക്കേണ്ടത്. ഒരു വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് എന്താണ് ആഴി, ആത്മാ. ആഴി എന്ന് പറയുന്ന ആത്മാവാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? നീ. ഈശ്വരനാണ് ആഴി. അപ്പൊ ആഴി എന്ന് പറയുമ്പോൾ വെറും വെള്ളമല്ല, നുര, പദ, വെള്ളം, അടിത്തട്ട് ഇതെല്ലാം കൂടെ ചേർന്നാണ് ആഴി എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് അന്വയിക്കണം, അർത്ഥമനുസരിച്ച് അന്വയിക്കണം. ആഴി ആരായി? പരമാത്മാവായി, നീയായി. അത് വന്നു കഴിഞ്ഞാൽ മറ്റേ ഭാഗമായിട്ട് യോജിക്കുന്നുണ്ട്, വേറെ പല ഭാഗങ്ങളും ഉണ്ട്. സാധാരണ ഇതൊക്കെ തരംഗ ദൃഷ്ടാന്തങ്ങളൊക്കെ പലയിടത്തും പറയാറുണ്ട്. അവിടെയെല്ലാം തിരയായിട്ട് എല്ലായിടത്തും ഗുരു തന്നെ പല സ്ഥലത്തും തിരങ്കാവിനെ പോലെ അഭേദമായി. ഇവിടെ എല്ലാം തിര എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനാ? എന്താണോ എന്തിനാണ് ഇത്? ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ദൈവദേശത്തിൽ മാത്രമാണ്. ഇവിടെ എല്ലാ ആത്മീയ ശാസ്ത്രങ്ങൾ, നൂറുകണക്കിന് ആത്മീയ ശാസ്ത്രങ്ങളിൽ പറയുന്ന ഒരു ഉദാഹരണമാണ് തിര എന്ന് പറഞ്ഞാൽ ജീവന്മാരാണ്. അവിടെ പറഞ്ഞ അഹമഹമെന്ന് അലയുന്നത് പുറമിലാലം. ഈ അഹമഹമെന്ന് ഇങ്ങനെ ഈ ബോധത്തോടുകൂടി ഇരിക്കുന്നതാണ് ജീവന്മാര്. അതവിടെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തിട്ട് ഇതെടുത്ത് ആ സംശയം മാറ്റാൻ വേണ്ടിട്ട്. അപ്പോ തിര എന്ന് പറയുന്നത് എന്തായി? ഞങ്ങളായി, ജീവന്മാരായി. കാറ്റ്, മായ. ഈ ഉദാഹരണം ഇവിടെ ഗുരു ആദ്യം ഉപയോഗിക്കുന്നതല്ല, എത്രയോ ശാസ്ത്രങ്ങളിലും ഗ്രന്ഥങ്ങളിൽ ഉദാഹരണം ഉപയോഗിച്ചിരിക്കുന്നു. സമുദ്രത്തിലെ കാറ്റ് പോലെയാണ് മായ. കാരണം സമുദ്രത്തിൽ പദകളെയും തരംഗങ്ങളെയും എല്ലാം ഉണ്ടാക്കുന്ന എന്താണ്? കാറ്റാണ്. ഈ പരമാത്മാവിൽ ഈ ജീവഭാവത്തെയും ഈ പ്രപഞ്ചത്തെയും എല്ലാം ഉണ്ടാക്കുന്ന എന്താണ്? മായയാണ്. മായ അതിനോടെ യോജിക്കത്തുള്ളൂ, കാറ്റിനോടെ യോജിക്കത്തുള്ളൂ. ഇത് ആദ്യമായി പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ശരി, നമുക്ക് വേറെ ഇതിനൊരു ഉദാഹരണം കിട്ടിയില്ലെങ്കിൽ ശരി. ധാരാളം പ്രയോഗിക്കുന്ന ഉദാഹരണമാണ് സമുദ്രത്തിലെ കാറ്റ് പോലെയാണ് മായ. കാരണം സമുദ്രത്തിനുണ്ടാകുന്ന എല്ലാത്തിനും കാരണക്കാരനും പുറമേ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ബാഹ്യമായി കാണുന്ന ഈ പ്രപഞ്ചത്തിനെല്ലാം കാരണക്കാരൻ എന്താണ്? മായ. നേരത്തെ പറഞ്ഞെടുത്ത് പ്രകൃതിയെ പറഞ്ഞു ജലമായിട്ട്. ഇവിടെ ജലത്തെ പ്രത്യേകിച്ചൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നു. ഉപമാന ഉപമേയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. അത് ഓരോ സന്ദർഭത്തിലും ആവശ്യമുള്ള എടുക്കും, ഇന്നതെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഗുരു ഇങ്ങനെ എടുത്തു, അവിടെ ജലത്തെ എടുത്തു, പ്രകൃതി ജലമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ കാറ്റിനെ എന്തായിട്ട് എടുത്തത്? മായയായിട്ട് എടുത്തു. ആഴം എന്ന് പറയുന്നത് എന്താണ്? നിൻമഹിമ, ഈശ്വരന്റെ മഹിമ. മഹിമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹത്വം. മഹിമ ശബ്ദത്തിന്റെ അർത്ഥം മഹത്വം എന്നാണ്. മഹത്വം എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, അതിൽ നിന്ന് ത്വം പ്രത്യം വന്നു കഴിഞ്ഞാൽ മഹത്വം, ഇമനിച്ചെന്ന് പറയുന്ന പ്രത്യം വന്നു കഴിഞ്ഞാൽ മഹിമ. ഇനി ഇതേ ശബ്ദമല്ല, ഇതേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വേറെ ശബ്ദമാണ് മഹാത്മ്യം. ശബ്ദം ഇതല്ല, അവിടെ മഹാനാത്മാ, മഹാത്മാ. മഹാത്മ്യം എന്ന് പറഞ്ഞാലും മഹിമ മഹത്വം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഇവിടെ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒരേ പര്യായ ശബ്ദമാണ്. ഈശ്വരന്റെ മഹത്വം എന്നോ ഈശ്വരന്റെ മഹിമയെന്നോ ഈശ്വരന്റെ മഹാത്മ്യോ എന്നോ പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അളക്കാൻ പറ്റിയ കാര്യമില്ല. അതുകൊണ്ടാണെന്ന് പറഞ്ഞ അതാണ് ആ സമുദ്രത്തിന്റെ ആഴം അളക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതിന് ആഴം എന്ന് പറഞ്ഞത്, മഹത്വം. അപ്പൊ ഈശ്വരന്റെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന് ഈശ്വരന്റെ മഹത്വം എന്ന് പറയാം? ഇന്നലെ പറയാവുന്നില്ല. ഇപ്പോ ഉദാഹരണം പറഞ്ഞപ്പോ സൃഷ്ടി സ്ഥിതി സംഹാരം, അത് ഈശ്വരന്റെ ഒരു മഹത്വമാണ്, മഹിമയാണ്. അത് മനുഷ്യന് പിടികിട്ടുന്ന കാര്യമുണ്ടാകും. എങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു, എങ്ങനെ ഇതൊക്കെ നിലനിൽക്കുന്നു, അല്ല എങ്ങനെ നശിക്കുന്നു, മനുഷ്യന്റെ ചെറിയ ബുദ്ധി കൊണ്ട് പിടികിട്ടില്ലല്ലോ. അപ്പൊ ഒരു വിശ്വാസം, ഈശ്വരനെ വിശ്വസിക്കുന്ന ആളെന്ത് പറയും? അല്ല ഈശ്വരന്റെ മഹത്വമാണ്. അതിനെ ഈശ്വരനിൽ ആരോപിക്കുകയാണ്, ഈശ്വരനിൽ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണ്. അതൊരു വിശ്വാസിയുടെ നിലയിൽ നിന്നുകൊണ്ട് പറയുന്ന ഈശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നത്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കാൻ ഈ സൃഷ്ടിയും സൃഷ്ടാവായിരിക്കുന്നത് സൃഷ്ടിച്ചാലും ഇതൊക്കെയാണ് ഈശ്വരന്റെ മഹത്വം. ഇതെല്ലാം ആയിരിക്കാൻ ഈശ്വരനെ കഴിയത്തുള്ളൂ. അത് മനുഷ്യന് അവന്റെ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയാത്തതുകൊണ്ട് എന്ത് പറയുന്നു, അതിനെന്തിനോട് ഉപമിക്കുന്നു? ആഴത്തോട് ഉപമിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്, ശബ്ദ അന്വയമല്ല വേണ്ടത്, പിന്നെ എന്താണ് വേണ്ടത്? അർത്ഥാന്വയമാണ്. ഇവിടെയാണ് ശബ്ദാന്വയം വരുന്നത്. അവിടെ പലയിടത്തും അങ്ങനെയാണ്. ഇപ്പൊ ഇതിനെ കുറിച്ചത് ഈ ആൾക്കാർക്ക് ഈ ശാസ്ത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ചില ആവേശം കമ്മിറ്റിക്കാരൊക്കെ എങ്കിലും പെട്ടെന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാരം നിന്നൊക്കെ കേട്ടിട്ട് ഇത് ക്രമത്തിന് പറഞ്ഞിരിക്കും, ക്രമത്തിനല്ലേ അന്വയിക്കേണ്ടത്, അല്ലെങ്കിൽ തെറ്റല്ലേ എന്നൊരു ധാരണ വരുന്നതുകൊണ്ടാണ്. ക്രമത്തിന് നിങ്ങൾ അന്വയിക്കുമ്പോൾ പൂർണ്ണമായ ആശയം കിട്ടുമെങ്കിൽ തെറ്റെന്നുണ്ട്. പക്ഷെ മറിച്ച് അതിന്റെ അർത്ഥം എടുത്ത് അന്വയിക്കുമ്പോഴാണ് പൂർണ്ണമായ ആശയം കിട്ടുന്നത്. ഏത് ഏതിനോട് അന്വയിക്കണമെന്നിടത്ത് എപ്പോഴും പ്രാധാന്യം ശബ്ദത്തിനുള്ള അർത്ഥത്തിനുള്ള അത് മനസ്സിലാവും. ഒരു ഉദാഹരണം പറയും, ആത്മാവ അരേ ദൃഷ്ടവ്യ ശ്രോതവ്യവും മന്ദവ്യവും വ്യത്യാസിതവ്യവും ബാക്കിയാണ്. ഇതിന്റെ അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മാവ അരേ ദൃഷ്ടവ്യ ആദ്യം പറയും സാക്ഷാത്കരിക്കണമെന്നാണ്. പിന്നെ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസ്തവ്യോ ശ്രവിക്കണം, മനനം ചെയ്യണം, ധ്യാനം ചെയ്യണം. അത് കഴിഞ്ഞല്ലേ പിന്നെ സാക്ഷാത്കാരം വരുന്നു. പക്ഷേ വേദത്തിൽ പറഞ്ഞപ്പോ എങ്ങനെ പറഞ്ഞു? ആദ്യം പറഞ്ഞ് ദ്രഷ്ടവ്യ, അന്വയിക്കുമ്പോ എങ്ങനെ അന്വയിക്കണം? ശബ്ദക്രമത്തിലല്ല അന്വയിക്കേണ്ട, അർത്ഥക്രമത്തിൽ. ആത്മാ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസ്തവ്യോ ദ്രഷ്ടവ്യോ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? സാക്ഷാത്കരിക്കേണ്ടത്. ഇങ്ങനെ പല സ്ഥലത്തും പൂർവമീമാംസയിൽ പറയും, അഗ്നിഹോത്രം ജിഹോതി യവാഗു പജതി. അഗ്നിഹോത്രം ചെയ്യണം, അത് കഴിഞ്ഞ് യവം കൊണ്ടുള്ള കഞ്ഞി ഉണ്ടാക്കണം എന്നാ പറഞ്ഞിരിക്കുന്നു. അഗ്നിഹോത്രം ചെയ്തിട്ട് പിന്നെ എന്തിനാ കഞ്ഞി ഉണ്ടാക്കുന്നു? അർത്ഥക്രമം അനുസരിച്ച് അവനെ അന്വയിക്കണം. എങ്ങനെ? യവാഗു പജതി അഗ്നിഹോത്രം ജിഹോതി, ആദ്യം യവം കൊണ്ട് കഞ്ഞി ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അഗ്നിഹോത്രം, കാരണം അതിലുപയോഗിക്കാനുള്ളതാണ് ഈ സാധനം. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ കിട്ടും. പക്ഷെ ഇത് പദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പദങ്ങൾ ചേരുമ്പടി ചേർത്താണ് പദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ അത് യോജിപ്പിച്ച് പറയും. അർത്ഥം മനസ്സിലാക്കുന്നവരുടെ ജോലിയാണെന്ത്? കൃത്യമായ അർത്ഥം പരസ്പരം യോജിപ്പിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് പറയുന്ന രീതിയിലെ അർത്ഥം മനസ്സിലാക്കാവൂ എന്ന് വാശി പിടിക്കുന്നത് ഈ ശാസ്ത്രപരിചയമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല. ഇത് സ്ഥിരമുള്ള ഒരു കാര്യമാണ്. ഗുരുവിദേവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ നല്ല പരിചയമുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പിൻബലത്തിലാണ് തന്റെ രചനയൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ബോധമുള്ളവർ വായിച്ച അർത്ഥം മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ അത് ഇതെല്ലാം വേറെ രീതിയിൽ ഇത് എഴുതാൻ പറ്റത്തില്ല. ബോധി നീണ്ട ജടയും നഖങ്ങളും ബുധിയും ചില തപസ്സി എന്നതും ആശാൻ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആക്ഷേപം ഉണ്ടായി. ഓതി നീണ്ടേ അതെന്തോന്ന് ഓതി നീണ്ട ഓതി നീണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ആൾക്കാർ ആക്ഷേപിച്ചു. ആ ഓതി എവിടെയാണ് കൊണ്ടുവയ്ക്കേണ്ടത്? നീണ്ടതിനോടുകൂടിയല്ല അന്വയിക്കേണ്ടത്, ഏറ്റവും അവസാനം. എന്നാലേ അതൊരു വൈരാഗിയായ തപസ്യയുടെ ചിത്രമാണോ എന്തുവേണം? ഓതി അവസാനം കൊണ്ടുവന്നു അങ്ങനെ ചേർത്ത് വേണം എന്ത് ചെയ്യേണ്ടത്? അന്വയിച്ച അർത്ഥം മനസ്സിലാക്കണം. അല്ല ഓതി നീണ്ട സാധനം അല്ല. പക്ഷെ അറിയാത്തവരെന്ത് ചെയ്യും? ക്രമത്തിന് അന്വയിച്ച അർത്ഥം മനസ്സിലാക്കാം. അവിടെയൊക്കെ പിശകാണ്. അസ്ഥി ഉത്തരസ്ഥാന്തിശി ദേവതാത്മാ അസ്ഥി ആദ്യം വന്നു ഉത്തരസ്ഥാന്തിശി എന്തെന്ന് അസ്ഥി ഉത്തരസ്ഥാന്തിശി അവസാനം പോകേണ്ട അസ്ഥി. അപ്പൊ ഈ സാഹിത്യവുമായിട്ടും ഭാഷയുമായിട്ടൊക്കെ പരിചയമുള്ളവര് കവിതകൾ രചിക്കുമ്പോൾ അവർ പദങ്ങൾ എങ്ങനെ യോജിക്കാമോ ആ രീതിയിൽ പദങ്ങളെ ചേർത്ത് കവിതയുണ്ടാകും. എന്നാലും അതിന് ഭംഗി വരത്തും. ഓതി ആദ്യം വന്നാലേ വരത്തും. ആശാന്ന് ചോദിച്ചു എന്നാ നമ്മളൊരു കാര്യം ചെയ്യും. ഈ ഓതി വേറെ എവിടെയെങ്കിലും ചേർത്തിട്ട് ഈ കവിത ഉണ്ടാക്കുക സാധിക്കുന്ന കാര്യമുണ്ട്. ഓതി അവിടെ ചേർത്താലേ അത് കവിതയാകത്തു. അപ്പൊ അന്വയം എന്ന് പറയുന്നത് അത് ഉപമയാണെങ്കിലും അവിടെ ഇത് ബാധകമാണ്. കവിത കവിതയായി തന്നെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ഒരു ശ്രവണ സൗന്ദര്യം വേണം. കേൾക്കുമ്പം തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യം വേണം. അത് കളയാൻ പറ്റില്ല. സഹൃദയന്മാരുടെ ഹൃദയത്തിൽ ആഹ്ലാദത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം ഒന്ന്. അപ്പോൾ പദങ്ങളുടെ ഘടനയ്ക്ക് അതിൽ വലിയ ഒരു ഇതുണ്ട്. തത്വം ഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഭാഷയുടെ നിയമങ്ങളൊക്കെ നോക്കി നമ്മൾ ഗ്രഹിക്കണം. പിന്നെ യഥാക്രമം അന്വയിക്കണമെന്നുള്ളൊരു നിയമം വരാൻ കാരണം എന്ന് വെച്ചാൽ യഥാസംഖ്യം അനുദേശക സമാനം വ്യാകരണത്തിലെ ഈ നിയമം അനുസരിച്ചിട്ടാണ്. അവർ പറയുന്നത് എന്താണ്? ഉദ്ദേശ്യ വിധേയങ്ങൾ സമസംഖ്യയിലാണെങ്കിൽ ക്രമമായി അന്വയിക്കണമെന്നാണ്. പക്ഷെ അതിന് മാറ്റങ്ങളുണ്ട്. ഏച്ചു വായു വായവ എന്നൊക്കെ പറയുന്നിടത്ത് അത് ശരിയായിരിക്കും. പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല വ്യാകരണത്തെ തന്നെ സ്വീകരിക്കുന്നു. സമസംഖ്യ വേണമെന്ന് നിയമമില്ല. അതിന് ഉദാഹരണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു എന്താണ് ഒരു സാമാന്യ ജ്ഞാനമില്ലാതെ വരുമ്പോഴാണ് പെട്ടെന്ന് ആവേശത്തിന് ആൾക്കാർ പറയുന്നത്. പിന്നെ തെറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ശരിയാക്കാൻ കിടന്ന് വ്യാഖ്യാന കസർത്തുകൾ നടത്തുന്നു. പിന്നെ ഞാൻ തന്നെ ഇനി ഇപ്പം നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെയാണ് അന്വയിക്കേണ്ടത്. അഴിയും തിരയും കാറ്റും ആഴും അർത്ഥമനുസരിച്ച് അന്വയിച്ച് അർത്ഥം മനസ്സിലാക്കും. നാളെ ഒരു കാലത്ത് എനിക്ക് തന്നെ ബോധ്യം വരികയാണ് ഇത് തെറ്റാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എതിർത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? എനിക്ക് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എനിക്ക് തന്നെ തോന്നിയാണ് ഞാനീ പറഞ്ഞല്ല ശരി ക്രമമായിട്ട് അന്വേഷിക്കണം തോന്നിയാൽ എനിക്ക് തിരുത്താൻ പറ്റില്ല. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഗുരുവായി. കേട്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാർ നിങ്ങളെല്ലാം ആരായി? ശിഷ്യന്മാരായി. പിന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്റെ ഗുരുത്വത്തെ കളയാൻ എനിക്ക് എന്റെ ഈഗോ സമ്മതിക്കത്തില്ല. ഞാനെപ്പോഴും എന്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും? എന്റെ ഗുരുത്വത്തെ സംരക്ഷിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എന്റെ ഇമേജ് പോകുന്നുണ്ട്. അത് എന്റെ ഇമേജിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇവിടെ തെറ്റാണെന്ന് ബോധ്യമായെന്ന് എന്ത് ചെയ്യും? തിരുത്തില്ല, തർക്കിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മളൊരു കാര്യം തെറ്റായി കുറേ അധികം ആൾക്കാരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ പറ്റില്ല. ഞാനിത് ചില ആൾക്കാരെയൊക്കെ പറഞ്ഞും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെയല്ല, അർത്ഥക്രമം അനുസരിച്ചിട്ടാണ് ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആഴി ആത്മാ? ഇതിവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്, പല ഗ്രന്ഥങ്ങളിലും വരുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി നമുക്ക് പറ്റിയത് അബദ്ധമാണ് എന്നവർക്ക് മനസ്സിലായി. മനസ്സിലായിട്ടും അവർ സ്വയം തിരുത്താൻ തയ്യാറാകുന്നില്ല. കാരണം ഒന്നും ചെയ്താ പ്രശ്നം, അവർക്കുള്ളിൽ മനസ്സിലായി പറയുന്നതാണ് ശരി. പക്ഷെ എന്റെ മുമ്പിൽ അത് സമ്മതിച്ചു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ തോറ്റതുപോലെയാവും. അപ്പൊ അവരെന്ത് ചെയ്യും? സ്ലിപ്പറി സ്ലോപ്പ് ആർഗ്യുമെന്റ്സ് എന്ന് പറയും, ലോജിക്കൽ ഫാലസ്. വേറെ വേറെ വേറെ വേറെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അതങ്ങനെയല്ല, ഇങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു മാറിപ്പോകും. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അതൊക്കെ ലോജിക്കൽ ഫാലസിയാണ്. നമ്മളിതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒന്ന്, ധാരണാ പക്ഷപാതിത്വങ്ങൾ പാടില്ല. ബുദ്ധിപരമായ പക്ഷപാതിത്വം ഒരിക്കലും വയ്ക്കരുത് ഒന്നിനോടും ആരോടും. പിന്നെ ബൗദ്ധികമായ സത്യസന്ധത, ഈ രണ്ട് കാര്യങ്ങളും പാലിക്കും. ബുദ്ധിപരമായ സത്യസന്ധത നമ്മളെപ്പോഴും പാലിക്കും. ഒരു കടപ്പാടിന്റെയും പേരിൽ എന്താണ് നമ്മുടെ സത്യസന്ധതയെ കളയുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, എന്താണോ ധാരണാ പക്ഷപാതിത്വം, അത് പാടില്ല. ഇത് ഞാൻ പറയുന്നതല്ല, വലിയ ചിന്തകന്മാർ പറയുന്ന ഏതെങ്കിലും ഒരു ധാരണയോട് നമുക്ക് പക്ഷപാതിത്വം നമ്മുടെ മനസ്സിൽ വയ്ക്കാൻ പാടില്ല. നമ്മുടെ ശ്രമം എപ്പോഴും എന്താണ്, ഏതാണ് ഏറ്റവും ശരി, ആത്യന്തികമായി ശരിയെന്ന് നമ്മൾ കരുതേണ്ട കാര്യമുണ്ട്. കാരണം ആത്യന്തികമായി ശരി അതൊന്നും ആർക്കും അറിയത്തില്ല. കൂടുതൽ യോജിച്ച ശരി, ഏറ്റവും ശരി, അത് കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരിക്കും ഒന്ന്. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒന്നിനോട് വിധേയത്വം പക്ഷപാതിത്വം പുലർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഇരുന്ന് പറയുന്നു, നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ എന്നോടൊരു വിധേയത്വം, എന്റെ ധാരണകളോടൊരു പക്ഷപാതിത്വം വച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം, ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി അപ്പൊ തള്ളിക്കളയണം. പക്ഷെ തള്ളിക്കളയുമ്പോ ചിന്തിക്കണം. അങ്ങനെ ഒരാള് പറയുമ്പോൾ അത് തള്ളിക്കളയാനുള്ള ക്രെഡിബിലിറ്റി നമുക്കുണ്ടോന്ന് നമ്മളോട് ഒന്ന് പരിശോധിക്കണം. ഗുരുവിന്റെ മുമ്പില് ഒരാളൊരു കവിത എഴുതി വായിച്ച് കേൾപ്പിച്ച്, അപ്പൊ അവിടെ ഒരുപാട് പേര് കേട്ടോണ്ട് നിന്നു. അപ്പൊ ഒരാള് പറഞ്ഞു, കുറച്ചുകൂടെ തെളിയാനുണ്ടെന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടായി? അപ്പൊ ഗുരു ചോദിച്ചു, എന്താണ് കവിത എഴുതാനാണോ അതെ അഭിപ്രായം പറയാനാണോ? അതിനകത്തെല്ലാം ഉണ്ട്. അപ്പൊ ഈ അഭിപ്രായം പറഞ്ഞ ആണോ എന്ന് എന്താണ് ശരിയായ രീതിയിലൊന്ന് ഇരുത്തിയതാണ്. അവന് മനസ്സിലാകാനുള്ള ബോധമുള്ളവരാണെങ്കിൽ മനസ്സിലാകും, വ്യാഖ്യാതാക്കളെ പോലെ അല്ലെങ്കിൽ. ഈ കവിത കേട്ടിട്ട് അത് ഉള്ള നല്ലതാണോ മോശമാണോ എന്നും ആർക്കും പറയാം. പക്ഷെ പറയുന്നവൻ എന്ത് വേണം, അവനതിനുള്ള ഒരു യോഗ്യത കൂടെ വേണം. ഈ ഗുരുവിനെ കവിത എഴുതി വായിച്ച് കേൾപ്പിച്ച യോഗ്യത ഉള്ളവനാണെന്ന് ഗുരുവിനറിയാം. പക്ഷെ ഈ പറഞ്ഞവൻ അതിനുള്ള യോഗ്യത ഇല്ലെന്നും ഗുരുവിനറിയാം. അതുകൊണ്ടാണ് ഉടൻ ചോദിച്ചത്. ചിലപ്പോ അവന് മനസ്സിലായി കാണുന്നില്ല, ഈ അഭിപ്രായം പറഞ്ഞു. പക്ഷെ കവിത എഴുതി കാണിച്ചവന് മനസ്സിലായി, അയാൾ ആ ഫലിതത്തെ ശരിക്കും ആസ്വദിച്ചു. ഗുരുവിന്റെ ഫലിതങ്ങളൊക്കെ അതെയാണ്, കുറുക്കി കൊള്ളുന്ന ഫലിതങ്ങളാണ്, അനന്യസാധാരണമാണ്, അപൂർവമാണ്. വേറെ നമ്മളുടെ അടുത്തും ആ ഫലിതം കേൾക്കത്തില്ല. പെട്ടെന്ന് അത് മനസ്സിൽ വരുന്നതാണ്. അതിന് പ്രത്യുത്പന്ന മതിത്വം എന്ന് പറയും. എല്ലാവർക്കും അങ്ങനെ പറയാൻ കഴിയത്തില്ല. കേട്ടുടനെ തന്നെ അനുകൂലമായിട്ടുള്ള ഒന്നും മനസ്സിൽ വരില്ല. അത് എന്താണ്, അത് പ്രജ്ഞ ഉള്ളവർക്ക് പറ്റും. നവനവ ഉമേഷശാലിനി ബുദ്ധി പ്രജ്ഞ എന്ന് പറയും. പുതിയ പുതിയ ബുദ്ധി മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്ക് പ്രജ്ഞ, അതാണ് പ്രജ്ഞ എന്ന് പറയും. അവർക്ക് എങ്ങനെയൊക്കെ മറുപടി പറയാൻ പറ്റും. നമ്മള് എന്താണ് തമാശയൊക്കെ പറയുന്നത്, ഭരത ബിന്ദുക്കളിലൊക്കെയുള്ള തമാശകൾ വായിച്ചു പഠിച്ചിട്ട് അതായിരിക്കും നമ്മൾ പറയുന്നത്. നമുക്കതേ അറിയാവൂ. വേറെ ആരെങ്കിലും പറഞ്ഞ സിനിമയിലൊക്കെ കണ്ട ഭരതങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കേട്ടിട്ട് അതുപോലെ പറയും. ആരെങ്കിലും എഴുതി പറയും, ഗുരു അങ്ങനെയല്ല പറയുന്നത്. ഭരത് ഗുരുവിന്റെ പ്രജ്ഞയിലപ്പം തന്നെ വരും. അത് അപൂർവമായിരിക്കും, വേറെ ആരും കേട്ടിട്ടുള്ളതായിരിക്കും. അതുപോലെ നിങ്ങളൊരു അഭിപ്രായം പറയണമെങ്കിൽ എന്തിനെ കുറിച്ചായാലും ശരി, ആദ്യം ആ പറയാനുള്ള യോഗ്യത നമ്മുടെ എന്താണ് എന്നുകൂടി ചിന്തിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ശരിക്ക് യോഗ്യത എന്ന് പറയുന്നത് എന്താണ്, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മുമ്പ്, അതാണ് യോഗ്യത. വേറെ പാണ്ഡിത്യം അതൊന്നുമല്ല. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, അതാണ് നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം, നമ്മളും ചിന്തിച്ച വിഷയമാണ്. അല്ലെങ്കിൽ മിണ്ടരുത്, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോകും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ചിന്തിച്ചിട്ട് അഭിപ്രായം പറയാം ഏതാണ് ശരി ഏതാണ് തെറ്റ്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമുക്ക് പറയാം. അപ്പോ പറയുന്ന നമുക്കും സഹിഷ്ണുത വേണം, കേൾക്കുന്നവനും എന്ത് വേണം, സഹിഷ്ണുത വേണം. പിന്നെ ഒരാള് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, അബദ്ധമാണെന്ന് തോന്നിയാൽ നമ്മൾ ധൈര്യമായിട്ട് ഒരു പറയുന്നത് ഇത് അബദ്ധമാണ് അല്ലെങ്കിൽ അത് അപകടമാണ്. എന്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ അതിനെ തന്നെ വീണ്ടും പിന്തുടരും. പിന്നെ അവരെ തിരുത്തിയാലും തിരുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ശരിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പലരെയും ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. പക്ഷെ അവർ ഒരിക്കലും തിരുത്തില്ല, തിരുത്തിയത് അവരുടെ ഗുരുത്വത്തിന് ഹാനികരമാകും. അവിടെ ഈഗോയാണ് തിരുത്. അങ്ങനെയും പറയാം, പിന്നെ കുട്ടി പറഞ്ഞതുപോലെയും പറയാം. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ഇവിടെ നിന്ന് മലബാറിലേക്ക് ഒരു സാറ് പോയി പഠിപ്പിക്കുക, ആരും കേട്ടിട്ടില്ല കുട്ടി പറഞ്ഞതുപോലെയും പറയാന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ കേട്ട ഫലിതമാണ്, എന്റെ മനസ്സിൽ തോന്നുന്ന ഫലിതമാണ്. ഇവിടെ നിന്ന് മലബാറിലേക്ക് ഒരു അധ്യാപകൻ പോയി പഠിപ്പിക്കുക, അവിടെ ചെന്നും ബോർഡില് മലബാറിന്റെ ഒരു അധ്യാപകൻ ഇവിടെ വന്നു, രണ്ട് ഇത് പറയാം, തിരിച്ചു പോയതുകൊണ്ട് ഇത് വന്ന പറയാം. ഇവിടെ വന്ന് ബോർഡിൽ പുഷ്പം എന്നെഴുതി, പുഷ്പം എന്നെഴുതി, എന്നിട്ട് ഇദ്ദേഹം വായിച്ചു പുഷ്പം എന്ന് വായിച്ചു. അവിടെ അങ്ങനെയാ വായിച്ചു. അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റം എന്ന് പറഞ്ഞു, സാറേ അത് പുഷ്പമല്ല അത് പുഷ്പമാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ കുട്ടി, ഇവിടെ ഉള്ളവർക്ക് അത് ശരിക്കും വായിക്കാൻ അറിയാം. അറിയാം പുഷ്പമല്ല അത് പുഷ്പമാണെന്ന്. ഇപ്പൊ സാറ് പറഞ്ഞു, ആ ഇത് പുഷ്പം ഒന്നും വായിക്കാം, പിന്നെ കുട്ടി വായിച്ചതുപോലെ അത് വായിക്കാം. അത് അവരങ്ങനെ ഇപ്പോഴും പറയുന്നു, അവർക്ക് യാ രാ ഇല്ല യായ പറയുന്നു. ഇപ്പൊ കുട്ടി പറഞ്ഞതുപോലെ പറയാന്ന് പറയുന്നതാണ് അതിന്റെ നർമ്മം. എന്താണ് ഈ കുട്ടി പറഞ്ഞത്? ഈ സാറിന് ഒരിക്കലും പറയാൻ പറ്റില്ല എങ്ങനെ പുഷ്പമെന്നും പറയാം പുഷ്പമെന്നും പറയാന്ന് സാറിന് പറയാൻ പറ്റില്ല. സാറിന് ഇത്രയേ പറയാൻ പറ്റൂ, എന്താണ് ഇത് പുഷ്പമെന്നും പറയാം പിന്നെ കുട്ടി പറഞ്ഞതുപോലെയും പറയാം. രണ്ടാമത്തെ ഭാഗം കുട്ടിക്ക് വിട്ടിരിക്കുകയാണ്, മനസ്സിലായോ? അതുപോലെ ഞാനിത് ചിലയിടത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം. ഇവിടെ ശബ്ദാന്യമല്ല അർത്ഥാന്യമാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഒരാള് പറഞ്ഞു, അത് സ്വാമി പറഞ്ഞതുപോലെയും പറയാം ഞങ്ങൾ പറയുന്ന പോലെയും പറയാം. എന്നാലും തന്റെ തെറ്റ് തിരുത്താനോ അംഗീകരിക്കാനോ ഉള്ള മനസ്സ് ഇത് കഥ പറയുന്നതല്ല. ഞാനതിനെക്കുറിച്ച് ഒന്ന് രണ്ടു പേരുടെ അടുത്തൊക്കെ ദീർഘമായി സംസാരിച്ചു, അബദ്ധമാണ്, എല്ലാ ഉദാഹരണങ്ങളും പറഞ്ഞു. പക്ഷെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് പഠിപ്പിച്ചു പോയി എഴുതിപ്പോയി, ഇനി എങ്ങനെയാ തിരുത്തുന്നത്? ഞാനിപ്പോ ഈ പറയുന്നത് നിങ്ങളുടെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്, എനിക്കിനി ഇത് തിരുത്താൻ പറ്റില്ല. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല, പണ്ട് ഞാൻ ഇവിടെ ക്ലാസ് റെക്കോർഡിംഗ് ഒന്നും ഇല്ലാതെ എനിക്ക് മാറ്റി പറയാം. അതുകൊണ്ട് മാറ്റുന്നതിൽ തെറ്റൊന്നുമില്ല, മാറണം എന്നുള്ളതാണ്. നിങ്ങൾ ഒരേ കാര്യം തന്നെ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, അതിനർത്ഥം നിങ്ങൾക്ക് ഒരു പുരോഗതി ഇല്ലെന്നാണ്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് പുതിയ അറിവൊന്നും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് പ്രജ്ഞ ഇല്ലെന്നാണ്. നവനവോന്മേഷശാലിനി പ്രജ്ഞ അതില്ലെന്നാണ്. നിങ്ങളുടെ അറിവ് മാറിക്കൊണ്ടിരിക്കണം. ഒന്നും ഒരറിവായിരിക്കും എന്നോ ഒരറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദബുദ്ധി എന്നാണ് എന്റെ അർത്ഥം. എന്നാലും സച്ചിദാനന്ദ സ്വാമി എന്നോട് സ്വാമി പണ്ട് പറഞ്ഞവരല്ലല്ലോ ഇപ്പൊ പറയുന്നത്. ഞാൻ പറഞ്ഞല്ല, പണ്ട് പറഞ്ഞവരുള്ള പണ്ട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും സ്വാമിയും തമ്മിൽ എന്താ വ്യത്യാസം? പണ്ട് പറഞ്ഞതന്നെ ഇന്നും പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ വ്യത്യാസമെന്ന് ഞാൻ ചോദിച്ചു. മാറണം, മാറിക്കൊണ്ടേയിരിക്കണം. കാരണം ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞതല്ല, രണ്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞത്, പത്തി പഠിച്ചപ്പോൾ പറഞ്ഞതല്ല, പിന്നെ പഠിച്ചപ്പോൾ പറഞ്ഞത്. മനുഷ്യനിങ്ങനെ അറിവിൽ മാറിക്കൊണ്ടേയിരിക്കണല്ലോ. ഇന്നും ഒരു അറിവ് എന്ന് പറയുന്നത് നമ്മളെന്തോ ഈ ആനക്കാര്യം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ മാറിക്കൊണ്ടേയിരിക്കണം നമ്മുടെ അറിവ്. എന്നും അതിനെ എന്ത് ചെയ്യണം? ആത്മവിമർശനം. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ്. എപ്പോഴും നമുക്ക് വേണം നമ്മുടെ അറിവ് ശരിയാണോ തെറ്റാണോ എന്ന് എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ അറിവ് എന്ന് പറയുന്ന വെറും കോപ്പി പേസ്റ്റ് ആയിപ്പോ. ചർവിത ചർവണോ എന്ന് പറയും, അയവിറക്കലായി. അത് വരാൻ പാടില്ല. നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ അറിവുകളൊന്നും സമ്പാദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരാള് എന്താണ് പണ്ട് സി കേശവൻ പറഞ്ഞിട്ടില്ലേ, എന്താണ് അഭിപ്രായം എന്ന് പറയുന്നത്? ഇരുമ്പുരക്കല്ല. അതാണ് എന്റെ ശരി. എന്നും ഒരു അഭിപ്രായമായിരിക്കരുത്. പിന്നെയോ കാലം മാറുന്നതിനനുസരിച്ച് അഭിപ്രായങ്ങളും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആർക്കെങ്കിലും വല്ല ഗ്യാരണ്ടിയും കൊടുത്തിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്, എന്റെ അഭിപ്രായം ഞാൻ മാറ്റത്തില്ല എന്ന്? ഉണ്ടാ? അങ്ങനെ ആർക്കും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല, മാറണം. പക്ഷെ അത് ശരിയിൽ നിന്നും കൂടുതൽ ശരി, അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസം. നമ്മുടെ ബോധ്യപ്പെടലുകളിൽ തിരുത്തൽ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ശരിയായ ബോധ്യത്തിലായിരിക്കും. അല്ല, വെറുതെ എന്തെങ്കിലും അഭിപ്രായം മാറ്റിയാൽ അത് ശരിയാവും. അതാണ് ഒരു മനുഷ്യൻ ചിന്താപരമായി വളരുന്നതിന്റെ അടയാളം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ധാരണകളിൽ ഇതുപോലെയുള്ള വളരെ അഡമന്റായിട്ട് നിൽക്കാം, വാശിയിൽ നിൽക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇവിടെ മറ്റു ഭാഗങ്ങളുമായിട്ടെല്ലാം നമ്മൾ നോക്കണം. അറിവാം ആഴിയിൽ നിന്നും വരുമെല്ലാം ദിനത്തിനും കരുവാണിനം ആ നിലതാൻ നീരുമായിടും. അറിവാം ആഴിയിൽ നിന്നും അറിവാകുന്ന ആഴി, ഈ അറിവാകുന്ന ആഴി ആരാണ്? അതാണ് പരമാത്മാവ്. എല്ലാ ഇനത്തിനും കരുവാണ് ഇനം. ജാതി കുറിച്ച് പറയുമ്പോൾ പറയും. അപ്പൊ ഇങ്ങനെ എത്രയോ സ്ഥലത്ത് ആഴിയാണ് ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുന്നു. എങ്ങനെയാണ് ഗുരു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. വെറുതെ നമ്മൾ വാശി പിടിച്ചിട്ട് സ്വന്തം ഈഗോയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം വ്യാഖ്യാനിക്കരുത്. സ്വന്തം അറിവിനെ വികസിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം വ്യാഖ്യാനിക്കേണ്ടത്. വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയായിരിക്കണം, പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഴയ ആചാര്യന്മാരുടെയൊക്കെ ഒരു മഹത്വം അതാണ്. മഹാവിദ്വാൻമാരെല്ലാം വ്യാഖ്യാനം എഴുതിയിട്ട് അവിടെ എഴുതി വയ്ക്കും മമ ബോധ വിശുദ്ധയെ. സുരേശ്വരാചാര്യ ഇതുപോലെയുള്ള വലിയ വിദ്വാന്മാർ എഴുതുന്നതാണ്. ഞാനീ വ്യാഖ്യാനം എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ ബുദ്ധിയുടെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ അറിവിന്റെ തെളിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നതെന്ന്. അല്ല, ആൾക്കാരുടെ മുമ്പിൽ ഞാൻ വലിയ വ്യാഖ്യാതാവെന്നുള്ള പട്ടം കെട്ടുന്നതിന് വേണ്ടിയിട്ടല്ല, അതിനു വേണ്ടിയിട്ടല്ല, എന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ വ്യാഖ്യാനിക്കുന്നു. അപ്പോ വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ ചിന്തിക്കുന്നു. കൂടുതൽ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഉള്ളിൽ വ്യക്തത, ക്ലാരിറ്റി അതുണ്ടാവുന്നു ആ വിഷയത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മുടെ സമയം നീണ്ടുപോയത് ഞാൻ അറിഞ്ഞില്ല, കുഴപ്പമില്ല, ചിന്തിച്ചിട്ട് വരുന്നു.